ഭൂവിളാവട്ട് മരണീയദണ്ഡ നിയമക്രിയം പിലിബന്ധ പ്രശ്നീതി മാനവഹിമിക്കാം പിലിബന്ധ കഥാകരണ അന്തർജാതിക സംവിധാനം മീമാട്ട് ഹാരസ്യനു നമുക്ക് ലോകീയ പ്രബല അട്ടവാൽ ചീന അമേരിക്ക വകര അട്ടവാൽ പെഹദിലും അതാത് മരണദണ്ഡവും ക്രിയാത്മക വേണോ ഏനിസാ മമ മരണദണ്ഡവും ദീമ പിലിബന്ധവ മകേ അക്കമെത്തക് നമുത് മട്ട ഈ സദാ ബലയ തിബുണത് മമ ബലാപുരുത്തേനുവ ഇതിരി മാസ കീപേ തുള പാർലമെന്റോട് ഇതിരിപാത് കറാണ് ഏക പാർലമെന്റിയൻ യോജനാവക് ആവശ്യവേന്നെ നമുത് പാർലമെന്റിയെ കെമത്ത വിമസീമട്ട് മമ ബലാപുരുത്തേനുവ മരണദണ്ഡേന നിയമക്രിയമ സംബന്ധം പാർലമെന്റിയൻ എക്കങ്കത്വയക് ഏതി ഉണോത് മം ബലാപുരുത്തേനുവ ലബന വസരേ സിട്ട് മരണദണ്ഡേന ക്രിയാത്മകരീമ സംബന്ധം.